അടുത്ത സൂത്രം മുഖനാസിക വചനോ അനുനാസിക. മുഖസഹിത നാസികയ ഉച്ചാര്യമാണോ വർണോ അനുനാസിക സപ്നഹ സ്യാത്. മുഖനാസിക വചന അനുനാസിക രണ്ട് പദമാണ്. ഒന്ന് മുഖനാസിക വചന, അടുത്തത് അനുനാസിക. ഇത് സപ്നാസൂത്രമാണ്. ഇത് സപ്നയെ വിധിക്കുകയാണ്. ഇതിൻ്റെ കാര്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്? വായും മൂക്കും കൊണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ വർണ്ണത്തിന് അനുനാസികം എന്നുള്ള സപ്ന വരും. ഈ സൂത്രം നിന്ന് ഇത്രയും മനസ്സിലാക്കാവുള്ളൂ. മുമ്പോട്ട് നമുക്ക് ആവശ്യമായി വരുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം അക്ഷരസമാമാനങ്ങൾക്ക് അല്ല് അച്ച് തുടങ്ങിയ സപ്നങ്ങൾ വിധിച്ചു. അത് കഴിഞ്ഞ് ഹ്രസ്വം ദീർഘം പുളുത്തം സപ്നങ്ങൾ വിധിച്ചു. അത് ആ ഉച്ചാരണ കാലത്തിനനുസരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഉദാത്തം അനുദാത്ത സ്വരിതം വിധിച്ചു. ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ എന്ന് പറയുന്ന വർണ്ണധർമ്മങ്ങളാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഹ്രസ്വവും ദീർഘവും പുളുതം വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഉദാത്ത അനുദാത്ത സ്വരിതമൊന്നും നമുക്കിവിടെ ആവശ്യം വരുന്നില്ല. പിന്നെ അടുത്ത് വരുന്നതാണ് അനുനാസികം. അനുനാസിക സപ്ന എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ഇതിലാണ്. സ്വരങ്ങൾക്ക് അനുനാസികം വരും. അത് വേദത്തിലാണ്. നമുക്കിവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അനുനാസികം വരുന്ന യാവാല, അതും വേദത്തിലാണ് വരുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ഇത്ര രീതി മനസ്സിലാക്കാനുള്ളൂ. മുമ്പോട്ട് പഠിച്ചു പോകുന്നതിന് ഇത് മൂന്നും അനുനാസികമാണ്. മൂന്നിന് ഈ അഞ്ചെണ്ണം ഇതിന് അനുനാസിക സംജ്ഞയുണ്ട്. ഇത്ര മനസ്സിലാക്കിയാൽ നമുക്ക് മുമ്പോട്ട് പോകാം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വിശദീകരണം തന്നെയേ ഉള്ളൂ. സംസ്കൃതം ഇപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ മതി. അങ്ങനെ ഹ്രസ്വം എന്ന് പറഞ്ഞ ഒരു മാത്ര, ദീർഘം എന്ന് വെച്ചാൽ രണ്ട് മാത്ര, കൂടുതൽ മൂന്ന് മാത്ര. അത് സ്വരങ്ങൾക്കാണ് മാറ്റം വരുന്നത്. ഉദാത്തം അനുദാത്ത സ്വരിതം, അത് വേദത്തിൽ അങ്ങനെ വർണ്ണങ്ങൾക്ക് സ്വരഭേദമുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. പിന്നെ അനുനാസികം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇത്രയും മനസ്സിലാക്കിയാലും നമുക്ക് മുമ്പോട്ട് പഠിച്ചു പോകാം. ബാക്കി വരുന്ന വിശദീകരണങ്ങളെല്ലാം സംസ്കൃതം കുറച്ച് മനസ്സിലാക്കിയവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അത് മനസ്സിലായില്ലെങ്കിലും മുമ്പോട്ട് പഠിക്കുന്നതിന് പ്രയാസമൊന്നും വരത്തില്ല. ഇപ്പം മുഖസഹിത നാസിക, മുഖസഹിത നാസിക, മുഖനാസിക, അങ്ങനെയാണ് അത് വിഗ്രഹിക്കുന്നത്. മുഖസഹിതമായ നാസിക മുഖനാസിക ശാഖ പാർത്ഥിവാദീനാം സിദ്ധയെ ഉത്തരപദലോഭസ്യ ഉപസംഖ്യാന. ഇനി നമ്മൾ പഠിക്കും. ശാഖപ്രിയോ പാർത്ഥിവ, ശാഖ പാർത്ഥിവ എന്നൊക്കെ പറയുന്ന പോലെ സമാസം വരും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലായില്ലെങ്കിലും പ്രശ്നമില്ല. മുഖസഹിത നാസിക എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സഹിത പദം ലോപിച്ചിട്ട് മുഖനാസിക എന്ന് വരും. മുഖനാസികയ വചനം മുഖനാസിക വചനം തൃതീയ തത്പുരുഷൻ എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? മുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ വായെന്നാണ് അർത്ഥം. മലയാളത്തിലെ മുഖം എന്നുള്ള അർത്ഥമല്ല. വായെന്ന് പറഞ്ഞാലോ വാക്കിയകത്തുള്ള സ്ഥാനങ്ങൾ, വർണ്ണ ഉത്പത്തി സ്ഥാനങ്ങൾ. അപ്പോൾ വാക്കിയകത്തുള്ള സ്ഥാനങ്ങളും നാസിക, നാസികയും വർണ്ണ ഉച്ചാരണത്തിൻ്റെ ഒരു സ്ഥാനമാണ്, അല്ലെങ്കിൽ വർണ്ണ അഭിവ്യക്തിക്കുള്ള സ്ഥാനമാണ് നാസിക മൂക്ക്. അപ്പോൾ വാക്യകത്തുള്ള സ്ഥാനങ്ങളും ഏതാണ് വേണ്ടത്? അത് ങാന്ന് പറയുന്നു. അതിൽ വാക്യകത്ത് ഏത് സ്ഥാനമോ വേണ്ടത് അതും നാസിക മൂക്ക് ഇവിടെ ചേർത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതാണ് മുഖനാസിക വചനം എന്ന് പറയുന്നത്. അത് അനുനാസിക, അതിന് അനുനാസികം എന്നുള്ള ഒരു സംജ്ഞയുണ്ട്. അപ്പോൾ മുമ്പ് പറഞ്ഞിടത്തെല്ലാം അച്ഛന്ന് പ്രത്യേകം വന്നു. അതെല്ലാം അച്ഛനാണ്. ഇത് അച്ഛന് മാത്രമല്ല, അതുകൊണ്ടിവിടെ വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മുഖ സഹിത നാസികയ ഉച്ചാര്യമാണ വർണ്ണ അനനാസിക സജ്ഞഹസ്യ. അതിവിടെ വർണ്ണമെന്നേ പറഞ്ഞു, അച്ഛന്ന് പറഞ്ഞില്ല. വർണ്ണമെന്ന് പറഞ്ഞാൽ എല്ലാ അക്ഷരങ്ങളെയും എടുക്കണം. അപ്പം ഈ അനനാസിക സജ്ഞ സ്വരത്തിനും വരും വ്യഞ്ജനത്തിനും വരും, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അച്ഛന്ന് പറയാറ്. വൃത്തി എന്താണ് പറയുന്നത്? മുഖസഹിത നാസികയ ഉച്ചാര്യമാണ. ഉച്ചാര്യമാണ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കപ്പെടുന്ന. എങ്ങനെ ഉച്ചരിക്കപ്പെടുന്ന? മുഖസഹിത നാസികയ, വായിൽ ഉള്ള സ്ഥാനങ്ങളും നാസികയും മൂക്കും ചേർത്ത്, അതാണ് സഹിത എന്ന് പറഞ്ഞു ഉച്ചരിക്കപ്പെടുന്ന വർണ്ണ. വർണ്ണ ഏതായാലും ശരി, ഈ ആ എന്ന് പറയുന്നത് നമുക്ക് അനുനാസികമായിട്ട് ഉച്ചരിക്കാം, ആ എന്നിങ്ങനെ അനുനാസികമായിട്ട് ഉച്ചരിക്കാം, ഹ്രസ്വോ ദീർഘോ കൊടുത്തോ. പക്ഷെ അത് ലോകത്തിൽ സാധാരണ ഉച്ചരിക്കാറില്ലെന്നേ ഉള്ളൂ, വേദത്തിലാണ് വരുന്നു. പിന്നെ സാധാരണ ങാ ഞാ ണാ നാ മാ ഇത് അനുനാസികമായിട്ടാണ് ഉച്ചരിക്കുന്നത്. ഉച്ചാരണത്തിൽ അത് അങ്ങനെ വരും. അങ്ങനെയുള്ള വർണ്ണങ്ങൾക്ക് അനുനാസിക സജ്ഞഹസ്യ അനുനാസിക സജ്ഞ യസ്യ അനുനാസിക സജ്ഞ അനുനാസിക സജ്ഞമായിട്ട് വരും. അതിന് അനുനാസിക ഒന്ന് പേര് വരുമെന്ന് അർത്ഥം. വായും മൂക്കും ചേർത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ വർണ്ണത്തിന് അനുനാസികമെന്നുള്ള പേര് വരും. ഇനി ഇതുവരെ പറഞ്ഞെല്ലാം കൂടെ ചേർത്ത് പറയും. എങ്ങനെയാണ്? തത് ഇത്ഥം. തതെന്ന് വെച്ചാൽ പൂർവോക്തം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഈ വർണ്ണങ്ങൾക്ക് വരുന്ന ഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ എന്നെടുത്തു കഴിഞ്ഞാൽ അതിന് വരുന്ന ഭേദങ്ങൾ എങ്ങനെ വരുന്നു? ആദ്യം അതിന് അച്ഛന്ന് പറഞ്ഞു, പിന്നെ വരുന്ന ഭേദങ്ങൾ ആക്കിയെന്ന ഹ്രസ്വം ദീർഘം പ്ലുതം വന്നു, ഉദാത്തം അനുദാത്തം സ്വരിതം വന്നു, ഇപ്പോൾ അനുനാസികം എന്നൊരു പേരുകൂടി അതിന് വിളിച്ചു, പേരുകൂടി കൊടുത്തു. അപ്പോൾ അത്രയും ഭേദം വരും. ഹ്രസ്വം ദീർഘം പ്ലുതം, ഉദാത്തം അനുദാത്ത സ്വരിതം, പിന്നെ അനുനാസികം. അനുനാസികമല്ലാത്തതിന് അനുനാസികം എന്ന് പറയുന്നു. വെച്ചാൽ അനുനാസികമല്ലാത്തത് അത് പ്രത്യേകിച്ചൊരു സംജ്ഞയല്ല. അനുനാസികമല്ലാത്തതിന് അനനുനാസികമെന്ന് പറയും. അപ്പൊ ആ പറഞ്ഞ ഭേദങ്ങൾ അതാണ് പറഞ്ഞെന്താണ്? മുമ്പ് പറഞ്ഞ ആ വർണ്ണങ്ങളുടെ ഭേദം. ഇത്ഥം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യമാണ പ്രകാരം. ഇനി പറയാൻ പോകുന്ന രീതിയിൽ വരും. ഇനി പറയാൻ പോകുന്ന രീതിയിൽ എന്ന് പറയാൻ എന്താ കാരണം? ഈ അക്ഷരസമാമനായത്തിൽ വരുന്ന വർണ്ണങ്ങളിൽ പ്രത്യേകിച്ച് സ്വരങ്ങൾ, നേരത്തെ പറഞ്ഞല്ലോ ഋ അതിന് ദീർഘമില്ല, എ ഓ ഐ ഔ അതിന് ഹ്രസ്വമില്ല. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എന്താണ് ഓരോന്നിനും എങ്ങനെ വരുന്നു ഭേദം? കഴിഞ്ഞ ദിവസം അത് പറഞ്ഞാണ് ആ ഈ ഊ ഋ ഏഷാം വർണ്ണാനാം പ്രത്യേകം അഷ്ടാദശ ഭേദാഹ. ആ ഈ ഊ ഇർ ഇത് നാലെണ്ണത്തിനും ഹ്രസ്വം ദീർഘം പുളുത്തം ഈ മൂന്ന് ഭേദങ്ങളുണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞതനുസരിച്ച് അതിനോടുകൂടി ഉദാത്ത അനുദാത്ത സ്വരിതം അനുനാസങ്ങൾ കൂടെ ചേർക്കും. പിന്നെ അനുനാസ്യങ്ങളില്ലാത്ത ഒരു രൂപം കൂടെ വരുമ്പോൾ എന്തുവരും? 18 ഭേദം വരും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ 18 ഭേദങ്ങളൊന്നും നമ്മൾ ഒരിടത്ത് ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവും വരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് മുമ്പോട്ട് പഠിച്ചു പോകുന്നതിന് 18 ഭേദങ്ങളും മനഃപ്പാഠം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മുമ്പോട്ട് പഠിക്കുന്നതിന് ഹ്രസ്വം ദീർഘം വേണ്ടി വന്ന പ്ലുതം, പിന്നെ അനുനാസികം. അത് ഹ്രസ്വം ദീർഘമാണ് സർവ്വസാധാരണ വരുന്നത്. പ്ലുതവും അനുനാസികമല്ല, അപൂർവമായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും 18 ഭേദങ്ങൾ പറയുന്നുണ്ട്. ഭയക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ഉണ്ടെന്നറിഞ്ഞിരിക്കുക അത്രയാണ്. അപ്പോൾ ആ ഈ ഊ ഇർ യേശാം വർണ്ണാനായി വർണ്ണങ്ങൾക്കെല്ലാം പ്രത്യേകം ഓരോന്നിനും അഷ്ടാദശ ഭേദങ്ങളുണ്ട്, ഓരോന്നിനും 18 ഭേദങ്ങളുണ്ട്. ഋവർണസ്യ ദ്വാദശ, ഋവന് 12 ഭേദമേ ഉള്ളൂ, കാരണം അതിന് ദീർഘമില്ല. ദീർഘമില്ലെങ്കിൽ 6 ഭേദം പോവും. ദീർഘത്തോട് ചേർന്ന് വരുന്ന ഉദാത്ത അനുദാത്ത സ്വരിത അനുനാസിക അനനുനാസിക ഇത്രയും അതിനില്ല. അതിനിപ്പോൾ 12 ഭേദമെന്ന് പറഞ്ഞാൽ അതും ഉപയോഗമുള്ളതൊന്നുമല്ല, കാരണം അതൊന്നും നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അറിയാം ഇങ്ങനെയൊക്കെ വർണ്ണങ്ങൾക്ക് ഭേദമുണ്ട്, അത്രമാത്രം മതി. ഏച്ചാമപി ദ്വാദശ, ഇനി ഏച്ചുകൾക്കും അതുപോലെ തന്നെ 12 ഭേദമുണ്ട്. 12 ഉള്ളു എന്തുകൊണ്ട്? തേഷാം ഹർസ്വഭാവം, അത് 6 കുറയും. എന്തുകൊണ്ട്? അതിന് ഹർസ്വമില്ല. എ ഒ ഐ ഔ, അതാണല്ലോ എച്ച്. എച്ച് അത് ആദിരന്തിന സഹിതയിൽ നിന്ന് മനസ്സിലാക്കണം. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഒ ഐ ഔ ആണ്. അതിനും 12 ഭേദമുണ്ട്, ഹർസ്വം ഇല്ലാത്തതുകൊണ്ട് 6 എണ്ണമില്ല. അപ്പോൾ ദീർഘപ്ലുതം, അതിനോട് ചേർന്ന് വരുന്ന ഉദാത്ത അനുദാത്ത സ്വരിതം അനുനാസികം അനനുനാസികം, ഇതും നമുക്ക് ആവശ്യമൊന്നും വരുന്നതല്ല. എ എന്ന് പറയുന്ന സാധാരണ ആവശ്യമായി വരുന്ന നമുക്ക് ദീർഘം, ഒരു സ്ഥലത്തെ ആവശ്യമായിട്ട് ഒരു വേറെ ഒരിടത്തും അതിൻ്റെ ആവശ്യം വരില്ല. അതുകൊണ്ട് ഇതിൻ്റെ അനുനാസികം ഏത്, അനുനാസികം ഏത്, ഉദാത്ത ഏത്, അനുദാത്ത ഏത്, ഇതൊന്നും ചിന്തിച്ചാലും വിഷമിക്കേണ്ട കാര്യമില്ല. ദീർഘം മാത്രമേ നമുക്ക് സാധാരണ ആവശ്യമായി വരാറുള്ളൂ. പിന്നെ വേദത്തിലെ സ്വരപ്രക്രിയ പഠിക്കുകയാണെങ്കിൽ ചിലതൊക്കെ ആവശ്യമായി വരും, അവിടെ ഈ 18 ഭേദമൊന്നും ആവശ്യമായി വരത്തില്ല. അപ്പോൾ ഇതിത്രയും ഇങ്ങനെയുണ്ട് എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ആവശ്യമുള്ളത് ഓർമ്മിച്ച് വയ്ക്കുക. പിന്നെ വ്യാകരണത്തിൽ കൂടുതൽ അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പിരിച്ച് എങ്ങനെ എങ്ങനെ ഓരോ വർണ്ണത്തിലും ഭേദങ്ങൾ വരുന്നു എന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ സൂത്രം എന്താണ്? അനുനാസിക സംജ്ഞ വിധിച്ചിരിക്കുന്നു. അത് സാറിന് വരുന്ന അനുനാസികങ്ങൾ ഏതൊക്കെയാണ്? ങ, ഞ, ണ, ന, മ, പിന്നെ നമ്മളിവിടെ പഠിക്കുന്നത് യ, വ, ല, ഇത്രയുടെ അനുനാസികങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വേറെ ഒന്നും നമുക്ക് ആവശ്യമായി വരുന്നില്ല. അതിന് വരുന്നിടത്ത് മനസ്സിലാവും. അപ്പോൾ ഇതുവരെ വന്നത് വർണ്ണങ്ങളിൽ വരുന്ന ഭേദങ്ങളാണ്. എങ്ങനെ ഭേദങ്ങൾ വരും? ഹ്രസ്വം, ദീർഘം, പ്ലുതം, ഉദാത്തം, അനുദാത്തം, സ്വരിതം, അനനാസികം, ഇങ്ങനെ വർണ്ണങ്ങളിൽ വരുന്ന ഭേദങ്ങളെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഇതൊക്കെ വളരെ ലഘുവായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അടുത്തു വരുന്നത് സവർണ സംജ്ഞയാണ്. വർണ്ണങ്ങളിൽ സാവർണിയുണ്ട് എന്ന് വെച്ചാൽ സമാന ജാതികളുണ്ട്, അതാണ് അടുത്ത് പറയുന്നത്. അതും വളരെ എളുപ്പമാണ്. ഇപ്പൊ ആന്ന് പറയുന്നതിന് 18 ഭേദമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാം സവർണങ്ങളാണ്, ഒരേ ജാതിപ്പെട്ടതാണ്. ഈക്ക് 18 ഭേദമുണ്ടെന്ന് പറഞ്ഞു, അതൊരു ജാതിപ്പെട്ടതാണ്. പൂവിന് 18 ഭേദമെന്ന് പറഞ്ഞു, അതൊരു ജാതിപ്പെട്ടതാണ്. ആ കാര്യമാണ് അടുത്ത സൂത്രത്തിൽ പറയുന്നത്. ഇതിനെ സവർണ സജ്ഞ എന്ന് പറയും. പക്ഷെ അത് ഇവിടെ പാണിനിയുടെ രീതിയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്ത് നോക്കുക, തുല്യാസ്യ പ്രയത്നം സവർണം തല്വാദിസ്ഥാനം ആഭ്യന്തര പ്രയത്ന ഇതി ഏതത് ദ്വയം തല്വാദിസ്ഥാനം ആഭ്യന്തര പ്രയത്ന ഇത്യേതദ്വയം. അത് പിരിച്ചു വായിക്കണം, പ്രയത്ന ച ഇതി ഏതത് ദ്വയം, അങ്ങനെ വായിക്കണം. തല്വാദിസ്ഥാനം ആഭ്യന്തര പ്രയത്ന പ്രയത്നേതദ്വയം എന്ന് ഒരുമിച്ച് ആണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിക്കുമ്പം തല്വാദിസ്ഥാനം ആഭ്യന്തര പ്രയത്ന ച ഇതി ഏതത് ദ്വയം, അങ്ങനെ തിരിച്ച് വായിക്കണം. താല്വാദിസ്ഥാനം ആഭ്യന്തര പ്രയത്ന ച ഇതി ഏതത് ദ്വയം. യസ്യ ഏന തുല്യം തത് മിഥഃ, അതാണ് ഇവിടെ തന്മിഥഃ എന്നെഴുതിയിരിക്കുന്നത്. തത് മിഥഃ തന്മിഥഃ സവർണ സ്വപ്നം സ്യാത്. ർവർണയോർ മിഥഃ, ഋവർണയോ മിഥഃ പിരിച്ചു വായിക്കുമ്പോൾ ഋവർണയോർ മിഥഃ സാവർണ്യം വാച്യം. അടുത്ത് ആ കു ഹ വിസർജനീയാനാം കണ്ഠ. ഇത് മൂന്നും വേറെ വേറെയാണ്. ആ കു ഹ വിസർജനീയാനാന്ന് വെച്ചാൽ വിസർഗം, അതിനാണ് വിസർജനീയം എന്ന് പറയുന്നത്. രണ്ടുപേരും പറയും, വിസർഗം എന്നും പറയും വിസർജനീയം എന്നും പറയും. ആ കൂഹ വിസർജനീയാനാം കണ്ഠ. ഈ ചു യ ശാനാം താലുഹു, ഇവിടെ ഈ വേറെ ചു വേറെ യ വേറെ ശ വേറെ നാലെണ്ണമാണ്. ഈ ചു യശാനാം താലു മൂർധ. ഇവിടെ ഈ നാലെണ്ണമുണ്ട്, റു വേറെ ടു വേറെ ര വേറെ ഷ വേറെ. റു ടു രഷാണ മൂർധ. റു തു ല സാനാം ദന്താഹ. അപ്പൊ അവിടെയും വേറെ വേറെയാണ്, റു വേറെ തു വേറെ ല വേറെ സ വേറെ. അത് ദന്താഹ. അടുത്ത് ഊ പു ഉപത്മാനീയാനാം, അവിടെ പിരിക്കണം. ഊ പു ഉപത്മാനീയാനാം ഓഷ്ഠ, അവിടെ വേറെയാണ്. ഊ വേറെ പൂ വേറെ ഉപത്മാനീയ മൂന്നെണ്ണമാണ് അവിടെ. ഊ പു ഉപത്മാനീയാനാം ഓഷ്ഠ. പൂ ഉപത്മാനിയം എന്ന് പറയുമ്പോൾ അവിടെ ദീർഘം വന്നിട്ടാണ് ഉപോപത്മാനിയാനാം ആയത്. ഇവിടെ അഞ്ചെണ്ണം വരും. അങ്ങനെ ചേർത്ത് പറയുമ്പോൾ ഒരു ന അവിടെ കൂടുതൽ ചേർത്ത് ഷഷ്ടി കാണിക്കാൻ വേണ്ടി. അവിടെ വരുന്ന ഇതൊക്കെയാണ് ഞ മ ങ ണ ന. അപ്പൊ ഞമങ്ങണ നാം നാസികാച്ച. ഏ തൈത്തോഹോ കണ്ടതാലോ, ഏത്ത് ഐത്ത് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഏ തൈത്തോഹോ കണ്ടതാലോ, ഓത് ഔത്തോഹോ കണ്ടോഷ്ടം. ഓത്ത് ഔത്ത് രണ്ടിനും ചേർത്ത് പറഞ്ഞാണ് ഓ ദൗതോഹോ കണ്ടോഷ്ടം. കണ്ടവും താലും, അത് കണ്ടതാലും. കണ്ടവും ഓഷ്ടവും കണ്ടോഷ്ടം. വകാരസ്യ ദന്തോഷ്ടം, ഇതിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ പിന്നീട് പറയും. ജിഹ്വാമൂലീയസ്യ ജിഹ്വാമൂലം നാസിക അനുസ്വാരസ്യ യത്നോദിത ആഭ്യന്തരോ ബാഹ്യശ്ച ബാഹ്യഹച്ച ബാഹ്യശ്ച ആദ്യഹ പഞ്ചധ സ്പൃഷ്ട ഈശസ്പൃഷ്ട ഈഷദ്വിവൃത വിവൃത സംവൃത ദേതാത് സ്പൃഷ്ടേഷസ്പൃഷ്ടേഷദ്വിവൃത വിവൃത സംവൃത ഭേദ എന്ന് ചേർത്ത് വായിക്കും. സ്പൃഷ്ടേഷസ്പൃഷ്ടേഷദ്വിവൃത വിവൃത സംവൃത ഭേദ നമ്മൾ പിരിച്ചു വായിച്ചാൽ മതി. സ്പൃഷ്ട ഈഷസ്പൃഷ്ട ഈഷദ്വിവൃത വിവൃത സംവൃത ഭേദ തത്ര സ്പൃഷ്ടം പ്രയത്നം സ്പർശാനാം ഈഷത് സ്പൃഷ്ടം അന്തസ്ഥാനാം ഈഷത് വിവൃതം ഊഷ്മണാം വിവൃതം സ്വരാണാം ഹ്രസ്വസ്യ അവർണസ്യ പ്രയോഗേ സംവൃതം പ്രക്രിയാദശായാം തു വിവൃതമേവ ബാഹ്യ പ്രയത്ന തു ഏകാദശധ ചേർത്തെഴുതിയിരിക്കുകയാണ്. ബാഹ്യപ്രയത്നസ്തു ഏകാദശധ പിരിക്കുമ്പോൾ ബാഹ്യപ്രയത്ന തു ഏകാദശധ വിവാര സംവാര ശ്വാസ അവിടെ സന്ധി ചെയ്തിട്ട് ശ്വാസോ എന്ന് എഴുതിയിരിക്കുന്നു. നാദ അവിടെ ഈ സന്ധി ചെയ്ത് നാദോ എന്ന് എഴുതിയിരിക്കുന്നു. ഘോഷ അഘോഷ അവിടെയൊക്കെ സന്ധി വന്നു ഘോഷോ അഘോഷോ എന്നായി. അല്പപ്രാണ മഹാപ്രാണ ഉദാത്ത അനുദാത്ത സ്വരിതശ്ചേതി വിവാര സംവാര ശ്വാസോ നാദോ ഘോഷോ അഘോഷോ അല്പപ്രാണോ മഹാപ്രാണ ഉദാത്തോ അനുദാത്ത സ്വരിതശ്ചേതി ഇതൊന്നും ഈ പേരുകൾ കേട്ടൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വളരെ അല്പമായിട്ടേ ഇതിൻ്റെയൊക്കെ ആവശ്യം വരത്തുള്ളൂ. ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. ഇതെല്ലാം നമ്മളൊന്ന് പാണിനീയ ശിക്ഷ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഇന്നും അത്യന്തം ഉപയോഗമുള്ള കാര്യങ്ങളല്ല. വർഗാണാം പ്രഥമ തൃതീയ പഞ്ചമ യണശ്ച അല്പപ്രാണ വർഗാണാം ദ്വിതീയ ചതുർത്ഥോ ശലശ്ച മഹാപ്രാണാഹ ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പഠിച്ചു പോവാം. ഇത് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാതയോ മാവസാനാഹ സ്പർശാഹ യണോ അന്തസ്ഥാഹ യണഹ അന്തസ്ഥാഹ എന്ന് തിരിക്കണം. ശല ഊഷ്മാണ അജസ്വരാഹ കഖ ഇതി കഖാഭ്യാം പ്രാഗ് പ്രാഗ് അർദ്ധവിസർഗസദൃശ ജിഹ്വാമൂലിയ കഖാഭ്യാം എന്നാണ്. കഖാഭ്യാം പ്രാഗ് അർദ്ധവിസർഗസദൃശ ജിഹ്വാമൂലിയ ഇതി പഭാഭ്യാം പ്രാഗ് അർദ്ധവിസർഗസദൃശ ഉപമാനീയ അം അഹ ഇതി അചഹ പരോ അനുസ്വാര വിസർഗൗ നമ്മൾ ഇവിടെ മുതലാണ് പഠിക്കുന്നത്. ഇവിടെ മുതൽ അം അഹ ഇതി അചഹ പരോ അനുസ്വാര വിസർഗൗ ഇവിടുന്ന് പിറകിലോട്ടാണ് പഠിച്ചു പോകുന്നു. അതാണ് മനസ്സിലാക്കാൻ എളുപ്പം. അം അഹ ഇതി അധ പരവു അനുസ്വാര വിസർഗു. ഇത് നമുക്കറിയാമെന്നുള്ള കാര്യമാണ്, പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. അം എന്നെഴുതിയിരിക്കുന്ന നോക്കുക, അവിടെ ആ പ്ലസ് അനുസ്വാരമാണ്. ആ പ്ലസ് അനുസ്വാരം എഴുതി കാണിക്കാം. ആ പ്ലസ് അനുസ്വാരം ആണ് അം. അതുപോലെ അഹ എന്ന് പറയുന്നിടത്ത് എന്താണ്? ആ പ്ലസ് വിസർഗമാണ്. ആ അത് തന്നെ, ആ പ്ലസ് അനുസ്വാരം എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ അവിടെ ഒരു കുത്തിട്ടാലും മതി. ആ പ്ലസ് അനുസ്വാര അനുസ്വാരം എഴുതാൻ പറ്റുമെങ്കിൽ അനുസ്വാര സമം എന്താണ് ഇവിടെ എഴുതിയിരിക്കും പോലെ എഴുതണം, അം എന്നെഴുതണം. ആ പ്ലസ് അനുസ്വാരമാണ് അം. അത് തന്നെ, ഇനി ഉള്ള അനുസ്വാരം വേണ്ട. ആ അതുപോലെ തന്നെ ആ പ്ലസ് അനുസ്വാര അം. അതുപോലെ ആ പ്ലസ് വിസർഗ അഹ, അതാണ് ഇവിടെ പറയുന്നത്. ആ അം എന്ന് പറയുന്നിടത്ത് രണ്ട് വർണ്ണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ആ, ഒന്നതിനുശേഷം വരുന്ന അനുസ്വാരം. ആ അനുസ്വാരത്തെ എൻ്റെ ലിപിയാണ് ആയുടെ മേളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡോട്ട്, ഒരു കുത്ത്, അതാണ് അനുസ്വാരത്തിൻ്റെ ലിപി. വിസർഗത്തിൻ്റെ ലിപിയാണ് ആയുടെ ശേഷം കൊടുത്തിരിക്കുന്ന രണ്ട് ഡോട്ട്. വാസ്തവത്തിൽ നമ്മളിത് ഡോട്ടായിട്ടിടുന്നുണ്ടെങ്കിലും ഇതെല്ലാം ചെറിയ പഴയകാലത്ത് എഴുതിയിരുന്നതിൻ്റെ ലിപി എന്ന് പറയുന്നത് ചെറിയ സർക്കിളായിരുന്നു. ഇതെല്ലാം ചെറിയ വൃത്തമാണ്. ആയുടെ മേളിലൊരു ചെറിയ വൃത്തം ഇടും, കുത്തള്ള ഇടുന്നു. ആയുടെ മേളിലൊരു ചെറിയ വൃത്തം ഇട്ട് കഴിഞ്ഞാൽ അതിനെന്ത് വായിക്കും? അം. അതുപോലെ ആക്കി പരത്തിൽ രണ്ട് ചെറിയ വൃത്തം സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെന്ത് വായിക്കും? അഹ. അപ്പോൾ അതിന് പേരാണ് ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത്. ആക്കി ശേഷം കാണുന്ന ആ രണ്ട് കുത്തുകൾ, അതിൻ്റെ പേരെന്താണ്? വിസർഗം. ആ വർണ്ണത്തിൻ്റെ സംജ്ഞയാണ്. ഇപ്പം സംജ്ഞാപ്രകരണങ്ങളിലൂടെയും നമ്മളെ സംജ്ഞയാണ് പഠിപ്പിക്കുന്നത്. ആക്കി ശേഷം രണ്ട് കുത്തിട്ട് കഴിഞ്ഞാൽ ആ വർണ്ണത്തിൻ്റെ സംജ്ഞ എന്താണ്? അത് വിസർഗമെന്നാണ്. പിന്നെ ആക്കി മേളിൽ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ആ വർണ്ണത്തിൻ്റെ സംജ്ഞ എന്താണ്? അനുസ്വാരമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഹ്രസ്വം, ദീർഘം, പുളിതം, ഉദാത്തം, അനുദാത്തം, സ്വരിതം, അനുനാസികം, ഈ സംജ്ഞകളെല്ലാം പാണിനി സൂത്രങ്ങളിൽ വിധിച്ചു. പക്ഷെ അനുസ്വാരമെന്നും വിസർഗമെന്നും പറയുന്ന രണ്ട് സംജ്ഞകൾ പാണിനി വിധിക്കാൻ സൂത്രം ഉണ്ടാക്കില്ല. അതിന് സൂത്രമില്ല. അതിന് പകരമാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. എന്തുകൊണ്ട് സൂത്രം ഉണ്ടാക്കില്ല? വേണമെങ്കിൽ ഒരു സൂത്രം ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന അകാരത്തിന് ശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് വിസർഗമാണ്, അകാരത്തിന് ശേഷം ഇങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് അനുസ്വാരമാണ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഈ അനുസ്വാര വിസർഗങ്ങൾ പ്രാചീന പാണിനിക്ക് മുമ്പുള്ള വ്യാകരണ ശാസ്ത്രങ്ങളെല്ലാം വളരെ പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ട് പാണിനി വിചാരിച്ച് ഞാനിനി ഇതിനായിട്ടൊരു സൂത്രം ഉണ്ടാക്കാൻ മെനക്കെടുന്നില്ല എന്ന് പാണിനി അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് പാണിനി എന്ത് ചെയ്തു? നമ്മളോട് പറഞ്ഞു, അകാരത്തിന് ശേഷം ഇങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ അം എന്നുച്ചരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അവിടെ അകാരത്തിന് ശേഷം ഉം എന്നുച്ചരിച്ചത് ആ വർണ്ണത്തിൻ്റെ സംജ്ഞ എന്താണ്? അനുസ്വാരമെന്നാണ്. അതുപോലെ തന്നെ പാണിനി അകാരത്തിന് ശേഷം അഹ എന്നുച്ചരിച്ചു കഴിഞ്ഞാൽ പറയുകയാണ്, അങ്ങനെ അകാരത്തിന് ശേഷം ഒരു വർണ്ണം ഉച്ചരിച്ചു കേട്ടാൽ അതിന് വിസർഗം എന്ന സംജ്ഞയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്? പുതിയതായി രണ്ട് സംജ്ഞകളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒന്ന് അനുസ്വാരം, മറ്റൊന്ന് വിസർഗം. എന്തിന്? രണ്ട് വർണ്ണങ്ങൾക്ക്. ഈ വർണ്ണങ്ങൾ നമുക്ക് പരിചയമുണ്ട്, കാരണം നമ്മൾ സാധാരണ അം എന്ന് ഉച്ചരിക്കാറുണ്ട്, അഹ എന്ന് ഉച്ചരിക്കാറുണ്ട്. അല്ല, അം എന്നുച്ചരിക്കുന്നത് അനുസ്വാരം, സാധാരണ നമ്മൾ അങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ മൃ ഉച്ചരിക്കും. ഇതൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, സന്ദർഭം അനുസരിച്ച് മനസ്സിലായിക്കോളും. പക്ഷെ ഈ അഹ എന്ന് പറയുന്ന വിസർഗത്തിന്റെ ഉച്ചാരണത്തിൽ കുഴപ്പമുണ്ട്. വിസർഗം നമ്മൾ സാറിന് വാ തുറന്ന ഉച്ചരിക്കുന്നു, അഹ എന്ന ഉച്ചരിക്കുന്നു, രാമഹ കൃഷ്ണഹ. അത് ഈ സാറിനെങ്ങനെ ഉച്ചരിക്കുന്നുണ്ടെങ്കിലും അത്രമാത്രം വാ തുറന്നത് ഉച്ചരിക്കാൻ പാടില്ലെന്നാണ് അതിന്റെ നിയമം. കാരണം അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഹല്ലിലെ ഹകാരുമായിട്ട് അല്ലെങ്കിൽ ഹയവരട്ടിലെ ഹകാരുമായിട്ട് വ്യത്യാസം വരത്തില്ല. ഇപ്പൊ ഹയവരട്ടിലെ ഹ അത് നമ്മളിങ്ങനെ ഉച്ചരിക്കുന്ന ഹ. ഇപ്പോ രാമഹ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ രാമ എന്നുള്ളതിന് ശേഷം അവിടെ ഹ എഴുതിയാ പോരെ, വിസർഗം എന്തിനാ? ഇപ്പോ ഹയവരട്ടിലെ, അതായത് വ്യഞ്ജനമായ ഹകാരവും വിസർഗത്തെയും വേർതിരിച്ചറിയുന്നതിന് വേണ്ടി അഹ വാ തുറന്നുച്ചരിക്കും, ഇത് ശകലം വാ അടച്ചുച്ചരിക്കും, ഹ എന്നുച്ചരിക്കും, നമ അതാണ്, എന്താണ് നമ അങ്ങനെ ഉച്ചരിക്കുന്നു. പൂർണ്ണമായും അത് വാ തുറന്നുച്ചരിക്കത്തില്ല. പക്ഷേ അത് നിയമം. നമ്മൾ സാധാരണഗതി ഉച്ചരിക്കുമ്പോൾ, വാക്യങ്ങളിലും മറ്റു ഉച്ചരിക്കുമ്പോൾ സാധാരണ ഹ എന്ന് തന്നെ ഉച്ചരിക്കുന്നു. പരിചയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അത് വ്യഞ്ജനഹകാരമല്ല, വിസർഗമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഉച്ചാരണത്തിൽ എന്തായാലും ശരി, കൃത്യമായ ഉച്ചാരണം എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. പിന്നെ കഴിയുന്നതുപോലെ ഉച്ചരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അം അഹ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അകാരത്തിന് ശേഷം ഉം എന്നുച്ചരിച്ചു കഴിഞ്ഞാൽ ആ വർണ്ണത്തിന് അനുസ്വാരം എന്ന് പേരുണ്ട്. പിന്നെ അകാരത്തിന് ശേഷം ഹ് അല്ലെങ്കിൽ ഹ എന്നുച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് വിസർഗമെന്നും പേരുണ്ട്. നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെന്നാണ് അനുനാസികം. ഇവിടെ ഇപ്പോൾ പഠിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇത് അനുസ്വാരമാണ്, രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. ഉമ്മെന്നുച്ചരിക്കുന്നത് അനുസ്വാരമാണ്, പക്ഷേ ഇതിന് അനുനാസിക സംജ്ഞയുണ്ട്. എന്തുകൊണ്ട്? ഉം എന്നുച്ചരിക്കുമ്പോൾ മൂക്കിൽ കൂടെ വരുന്നുണ്ട്, അം എന്നുച്ചരിക്കുമ്പോൾ നമ്മുടെ മൂക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അനുസ്വാരത്തിന് അനുനാസിക സംജ്ഞയുണ്ട്. അത് അനുസ്വാരവുമാണ്, രണ്ട് സംജ്ഞയുണ്ട്. ഇതെല്ലാം സംജ്ഞകളാണ്, പേരുകളാണ്. ഇനി വേറെ നോക്കുക, ഉം അഹ, ഇത് രണ്ടും നമ്മുടെ അക്ഷര സമാമനായത്തിൽ വരുന്നില്ല. അവിടെ ഹാ വരുന്നുണ്ട്, പക്ഷേ ഈ വിസർഗമല്ല. ഹല്ലിന് രണ്ടിടത്ത് ഹാ വരുന്നുണ്ട്. ഈ പറയുന്ന ഉം എന്ന് പറയുന്ന അനുസ്വാരമോ അത് വരുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഇതിന് അയോഗവാഹങ്ങളെന്ന് പറയും. അക്ഷര സമാമനായത്തിൽ യോഗം, പ്രവേശം കിട്ടാത്തവ, അതാണ്. ഇതിനവിടെ സൗകര്യം പോലെ ചേർത്തോളാം, കൽപ്പിക്കുകയാണ് അവിടെ ഉണ്ടെന്ന്. അകാരത്തിന് ശേഷം ഇതുണ്ടെന്ന് കൽപ്പിച്ച് ഓരോ പ്രക്രിയകൾ ചെയ്യും, അതിനി നമ്മൾ വരുമ്പോൾ പഠിക്കും. അതുപോലെ തന്നെ ശരി പ്രത്യാഹാരം, അതിലും ഇതിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയും അത് ആവശ്യം വരുന്നിടത്ത് നമ്മൾ പഠിക്കും. ഇത്രയും മനസ്സിലാക്കുക. എന്താണ് അനുസ്വാരം വിസർഗം എന്ന് പറയുന്ന രണ്ട് സ്വപ്നങ്ങൾക്ക് പാണിനി സൂത്രം ഉണ്ടാക്കിയില്ല. എന്നാൽ ഈ കാര്യങ്ങളെ കുറിച്ച് പാണിനി തന്നെ ശിക്ഷയിൽ പറയുന്നുണ്ട്. അക്കാര്യത്തെ വരദരാജ പണ്ഡിതർ ഇവിടെ സംഗ്രഹിച്ച് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. അം എന്നുച്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് വർണ്ണമുണ്ട്, അകാരവും അകാരത്തിന് ശേഷവും ഉള്ള അനുസ്വാരവും. അഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാരവും അകാരത്തിന് ശേഷമുള്ള വിസർഗവും. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണോ ഇവിടെ അം അഹ എന്ന് പറഞ്ഞത് ദൃഷ്ടാന്തം, എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാ സ്വരങ്ങളിലും ഇതുപോലെ മനസ്സിലാക്കിക്കൊള്ളണം. ഈക്ക് ശേഷം അനുസ്വാരം ഉച്ചരിക്കുമ്പോൾ ഇം, ഈക്ക് ശേഷം വിസർഗം ഉച്ചരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഇഹി എന്ന് ഉച്ചരിക്കും, കവിഹി അങ്ങനെ. അതുപോലെ ഊ ഉവിന് ശേഷം അനുസ്വാരം വന്നു കഴിഞ്ഞാൽ ഉം എന്ന് ഉച്ചരിക്കും, ഗുരും. അത് കഴിഞ്ഞ് വിസർഗം ഉച്ചരിക്കുകയാണെങ്കിൽ ഉഹു ഗുരുഹു ധേനുഹു അങ്ങനെ ഉച്ചരിക്കും. അങ്ങനെ എല്ലാ വർണ്ണങ്ങളും മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇതി അച്ഛ പരവു, ഇങ്ങനെ അച്ഛന് പരത്തിൽ വിവരിക്കുന്നതാണ്. ഋ വരുമ്പോൾ അവിടെ വ്യത്യാസം വരും. പിന്നെ വരുന്നത് എ ഒ ഐ ആവും, ഋ അങ്ങനെ ഉച്ചരിക്കാറില്ല. അപ്പോ എക്ക് വരും, എക്ക് ശേഷം ഇതർ വന്നു കഴിഞ്ഞാൽ ഏഹി അങ്ങനെ ഉച്ചരിക്കും. ഐക്ക് ശേഷം വന്ന ഐഹി ഓഹു ഔഹു ഇങ്ങനെ ഉച്ചരിക്കും. ഋന് ശേഷം വന്ന ഋഹ് എന്ന് ഉച്ചരിക്കാം. ഋണ് ഉദാഹരണം കിട്ടാറില്ല. അങ്ങനെ അച്ഛ പരവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതി എന്ന് പറഞ്ഞാൽ ഈ അകാരത്തിന് ശേഷവും എങ്ങനെയാണോ അനുസ്വാരത്തെയും വിസർഗത്തെയും കാണിച്ചിരിക്കുന്ന ഇതുപോലെ അധഃ പരവും മറ്റ് സ്വരങ്ങൾക്ക് പരത്തിലും ഇങ്ങനെയുള്ള രണ്ട് വർണ്ണത്തെ കണ്ടുകഴിഞ്ഞാൽ യഥാക്രമം അനുസ്വാര വിസർഗവും, ഇത് അനുസ്വാരവും വിസർഗവും ആണ് എന്ന് മനസ്സിലാക്കണം. അനുസ്വാര വിസർഗവും സ്ഥ, ഇവ അനുസ്വാരവും വിസർഗവുമാണ്. അപ്പൊ ഏത് സ്വരങ്ങൾക്ക് ശേഷവും എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിനെ അനുസ്വാരമാണ്, ഹ എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിനെ വിസർഗമായും മനസ്സിലാക്കണം. അപ്പൊ ഈ ഇത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? പുതിയ രണ്ട് സത്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, അനുസ്വാരമെന്നും വിസർഗവും രണ്ട് വർണ്ണങ്ങൾക്ക്. ഇനി എന്റെ മുമ്പിൽ പറയുന്ന നോക്കുക, എന്താണ് പഭ്യാം പ്രാഗ് അർദ്ധവിസർഗ സദൃശ ഉപത്മാനിയ. ഇനി ഉപത്മാനിയോ എന്ന് പറയുന്ന ഒരു സപ്നയെ പറയുകയാണ്. ഈ സപ്നയും ലോകത്തിൽ ഉപയോഗിക്കുന്നതല്ല, ഇത് സാധാരണ വേദത്തിലെ വരാറുള്ളൂ. പണ്ടൊരു കാലത്ത് ലോകത്തിൽ എന്ന് വെച്ചാൽ, ലോകം എന്ന് വെച്ചാൽ നമ്മുടെ സംസാര ഭാഷ, ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ ഇല്ല. ഇത് എവിടെയാ ഈ ഉപത്മാനിയം എന്ന് പറയുന്നു? ഇതിന്റെ പേരാണ് ഉപത്മാനിയം. ഉപത്മാനിയം എന്ന് പറയുന്ന ഒരു സപ്നയെ വിധിക്കുന്നതിന് പാണിനിക്ക് സൂത്രമില്ല. അതുകൊണ്ട് ഒരു ഉദാഹരണത്തിലൂടെ ആ സപ്നയെ നമുക്ക് പരിചയപ്പെടുത്തരുകയാണ്. അതെന്താ പറയുന്നത്? രണ്ട് രണ്ടേ രണ്ട് അക്ഷരങ്ങൾ അവിടെ ഈ സപ്ന വരത്തുള്ളൂ. അപ്പൊ അനുസ്വാരവും വിസർഗവും എല്ലാ സ്വരങ്ങൾക്ക് ശേഷം വരും. പക്ഷെ ഉപത്മാനീയ സപ്ന എന്ന് പറയുന്നതിന് ആകെ രണ്ട് സ്ഥലമേ ഉള്ളൂ. കാരണം എവിടെയൊക്കെയാണ്? പായും ഭായും. അനുസ്വാരവും വിസർഗവും സ്വരങ്ങൾക്ക് ശേഷമാണ് വരുന്നു. പക്ഷെ ഉപത്മാനീയം എന്ന് പറയുന്നത് വ്യഞ്ജനത്തിന് മുമ്പ് വരും. ആ വ്യഞ്ജനം എന്ന് പറയുന്നതോ രണ്ടേ രണ്ട് വ്യഞ്ജനങ്ങൾക്ക്, പാക്കും ഭാക്കും എന്നുവെച്ചാൽ വർഗാക്ഷരങ്ങളിൽ ഒന്നാമത്തതും രണ്ടാമത്തുമാണ്. വർഗാക്ഷരങ്ങളിൽ ഒന്നാമത്തെ അക്ഷരത്തിനും രണ്ടാമത്തെ അക്ഷരത്തിനും പൂർവത്തിൽ ഉച്ചരിക്കുന്ന ഒരു വർണ്ണമാണ്, അതിന്റെ പേരാണ് ഉപത്മാനി. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പുസ്തകത്തിൽ പായുടെയും ഭായുടെയും മേലിൽ ഒരടയാളം കൊടുത്തിട്ടുണ്ട്. ഈ അടയാളം എന്ന് പറയുന്നത് ഈ പറയുന്ന വർണ്ണത്തിൻ്റെ ലിപിയാണ്. ഒരു വർണ്ണത്തിന് ലിപിയുണ്ടല്ലോ. അതായത് ഈ ലിപി കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലിപിയിലൂടെ കാണിക്കുന്നത് ഉപത്മാനീയത്തെയാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. എന്താണ് ആ മേളില് പായുടെ മേളില് ഉണ്ടല്ലോ, പിന്നെ ഇപ്പുറത്ത് ഭായുടെ മേളില് അങ്ങനെ വരുന്നു. അത് പഠതി ഫലതി എന്നുള്ള ആവശ്യം തരില്ല, കാരണം എന്തെന്ന് വെച്ചാൽ ആ അക്ഷരം മതി. കാരണം അത് ലോകത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല, വേദത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭായുടെ മുമ്പിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്, താഴെ ഭായുടെ മുമ്പിൽ. അപ്പം ആ കാണിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഉപത്മാനിയോ എന്ന് പറയുന്ന വർണ്ണത്തിൻ്റെ ലിപിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ ലിപി എങ്ങനെ എഴുതണം അത് പറയുന്നത്, നേരത്തെ പറഞ്ഞു വിസർഗം എന്ന് പറയുന്ന ഒരു സർക്കിളാണ് സാറിന് മുമ്പ് എഴുതിയിരുന്നു. ആ സർക്കിളിനെ നടുക്ക് വെച്ച് രണ്ടായി മുറിക്കുക, എന്നിട്ട് തിരിച്ചു വയ്ക്കുക, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഇവിടെ സർക്കിളായിട്ടില്ല, അത് എഴുതാൻ പ്രയാസമാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന എന്താണ്, പായയുടെ മുമ്പിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, ഒരു സർക്കിൾ. ആ സർക്കിളിനെ നടുക്ക് വെച്ച് ഛേദിച്ച്, എന്നിട്ട് അതിനെ രണ്ടും എടുത്ത് തല തിരിച്ചു വെച്ച്. അപ്പോൾ സർക്കിളിൻ്റെ പകുതി മേലോട്ടായിരിക്കും, പകുതി താഴോട്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ലിപി. അപ്പൊ ഇങ്ങനെ ഒരു ലിപി കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കണം ഉപത്മാനീയമാണ്. ഇനി അടുത്ത് വരുന്ന ഇതെങ്ങനെ ഉച്ചരിക്കുന്നതെന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെ ലിപി എന്ന് പറയുന്നത് വിസർഗത്തിന്റെ പകുതിയാണ്. ഉച്ചാരണവും വിസർഗത്തിന്റെ പകുതി ഉച്ചരിച്ചാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് വരും. കാരണം ശരിക്കും വിസർഗം ഉച്ചരിക്കേണ്ടത് ഹായുടെ പകുതി, അതിന്റെ പകുതി ഉച്ചരിച്ചാൽ മതി ഉപത്മാനീയം. അതെങ്ങനെ ഉച്ചരിക്കും? കുട്ടി ഉച്ചരിക്കും പോലെ തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം വിസർഗം ഉച്ചരിച്ചാൽ ഹായുടെ പകുതിയാകുമ്പോൾ ഹ എന്നാ, ഇനി അതിന്റെ പകുതി എങ്ങനെ ഉച്ചരിക്കുന്നു? ഹിന്റെ പകുതി ഉച്ചരിക്കാന്നേ പറയാൻ പറ്റും. എഴുതി കാണിച്ചു തരാം, അതിങ്ങനെ ഇരിക്കും. ചെറിയൊരു അവ്യക്തമായ ശബ്ദമേ വരത്തുള്ളൂ. പക്ഷെ ഇത് ഉച്ചരിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്, കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വരും. കാരണം വിസർഗ എന്ന് പറയുന്ന ഹകാരത്തിന്റെ പകുതി, അതിന്റെ പകുതിയായി ഉപത്മാനിയും. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലൊക്കെ വേദം ചെല്ലുമ്പോൾ കൈ കൊണ്ട് കാണിക്കുന്നത്. അപ്പം സംഗതി എളുപ്പമായി, കൈ ഇങ്ങനെ നീട്ടി കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും അത് ഉപത്മാനീയമാണ്. ആർക്കും ബുദ്ധിമുട്ടില്ല. ഉച്ചരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഹാന്നി തന്നെ അവിടെ ഉച്ചരിക്കുന്നു. ഉച്ചരിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന നിയമങ്ങളൊന്നും അവിടെ വരത്തില്ല, കാരണം ഉച്ചരിക്കാൻ പ്രയാസമാണ്. അവർ കയ്യിൽ കാണിക്കും ഇങ്ങനെയാണ് ഉപത്മാനീയം ഉച്ചരിക്കുന്നത്. അല്ലെങ്കിൽ ഉച്ചരിച്ചു നോക്കുക, ഒരു ചെറിയൊരു ഹകാരം വരത്തക്ക രീതിയിൽ ഹൃദയന്റെ പകുതിയായി ഉച്ചരിക്കുന്നു. അതാണ് പറയുന്നത് ഇതൊന്നും ലോകത്തിൽ ഉപയോഗിക്കാറില്ല. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടില്ലേ രാമഹ പഠതി, അവിടെ ഇത് ഉച്ചരിക്കാൻ ഒക്കത്തില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം രാമഹ പഠതി, അത് തന്നെ പൂർണ്ണമായും ശരിയല്ല. പിന്നെ അതിൻ്റെ പകുതി ഉച്ചരിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉച്ചരിക്കും. അതുകൊണ്ട് ലോകത്തിൽ ഇത് പ്രയോഗത്തിലില്ല. വേദത്തിൽ മുമ്പുണ്ടായിരുന്നു, ഇന്ന് വേദത്തിലും ഉണ്ടോയെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഞാൻ പഠിച്ച വേദത്തിൽ എന്തായാലും ഉച്ചാരണമില്ല, വിരലുകളേ ഉള്ളൂ. അപ്പോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പ ഭ ഇതി. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ വായിക്കുമ്പോൾ പ ഭ എന്നേ വായിക്കത്തുള്ളൂ, അതാണ് അതിന്റെ മാന്യത. ഇനി അതിന്റെ പിറകിലുള്ളവും കൂടെ ഉച്ചരിക്കാൻ പോയി കഴിഞ്ഞാൽ സംഗതി കുഴപ്പത്തിലാവും. അതുകൊണ്ട് വായിക്കുമ്പോൾ മര്യാദയ്ക്ക് ഇങ്ങനെ വായിച്ചാൽ മതി പ ഭ. പിന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അതിന്റെ പുറകിൽ ഒരു ഉപത്മാനിയുണ്ട്, അവിടെ ഒരു ലിപിയുണ്ട്. ഈ പായും ഭായും തന്നെ ഉച്ചരിക്കാൻ വലിയ പാടാണ്. മനഃപൂർവ്വം മസിൽ പിടിച്ച് ഉച്ചരിച്ചില്ലെങ്കിൽ രണ്ടും ഒന്നുപോലെ ആയിപ്പോകും, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല, കാരണം മലയാളികൾ ഇതൊക്കെ കുട്ടിക്കാലത്തെ നമ്മൾ ഭാഷ ചൊല്ലി പഠിച്ചാണ് പ പ ബ ഭ മ. പിന്നീട് സംസ്കൃതം പഠിച്ചിട്ട് ഇത് ശരിയാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു തമിഴരാണെങ്കിൽ ഇത്രയും പോലും പറയത്തില്ല, അവർക്കെല്ലാം കൂടെ ഒരു പ. പിന്നെ അവരെങ്ങനെയാണ് ഇതെല്ലാം കൂടെ തിരിച്ചുച്ചരിക്കുന്നു? ഒരുപാട് അഭ്യാസം ആവശ്യമാണ്, അഭ്യസിച്ചേ പറ്റും. അത് തന്നെ പ്രയാസമായിരിക്കുന്ന അതിന്റെ പിറകിൽ ഒരു വിസർഗത്തിന്റെ കാൽ ഉച്ചരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പഭാഭ്യാം എന്ന് വെച്ചാൽ പായുടെയും ഭായുടെയും മുമ്പിൽ, പ്രാഗ് അതിന്റെ മുമ്പിൽ, അർദ്ധവിസർഗ സദൃശ പകുതി വിസർഗമായ ലിപി എന്ന് മനസ്സിലാക്കണം. അതിന്റെ മുമ്പിൽ വിസർഗത്തിന്റെ പകുതിയായി എഴുതി കാണിക്കുന്ന ലിപി, അല്ലെങ്കിൽ അതിനു മുമ്പിൽ വിസർഗത്തിന്റെ പകുതി പോലെ ഉച്ചരിക്കുന്ന ശബ്ദം, അതിന്റെ പേരാണ് പത്മാനീയം. എന്തായാലും പാളിനി ഇതിനു വേണ്ടി ഒരു സൂത്രം ഉണ്ടാക്കാതിരുന്ന് നന്നായി, അല്ലെങ്കിൽ നമ്മൾ ഇതിലും കൂടുതൽ പാടുപെടണം. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാളിനി ഒരു സൂത്രത്തിന്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവിടെ കോഴി കൂവിയാലും ശരിയാവില്ല, വേറെ എന്ത് കൂവിയാലും ശരിയാകത്തില്ല. ആ സൂത്രം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലകുത്തി നിൽക്കേണ്ടി വന്നു. ഭാഗ്യത്തിൽ പാണിനി അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഉപാലോചനസ് ദീർഘപ്രധാനം മനസ്സിലാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്, അതിലും പ്രയാസമായന്. അതുകൊണ്ട് പാണിനി എന്ത് ചെയ്തു, ഇതിനൊന്നും സൂത്രം ഉണ്ടാക്കില്ല, പറഞ്ഞു. കാരണം ക്ലിഷ്ടമാണ്, ഇതിനൊക്കെ സൂത്രം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞു. ഇതൊക്കെ ഒരു ഇത്രയും അരമണിക്കൂറോടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്താ മനസ്സിലായി? അപ്പൊ പിന്നെ സൂത്രം ഉണ്ടാക്കുന്നത് എങ്ങനെ? ഇത് ഉപത്മാനിയ. ഇതുപോലെ തന്നെ ജിഹ്വാമൂലിയോ എന്ന് പറയുന്ന ഒരു വർണ്ണമുണ്ട്. ഈ പറഞ്ഞതെല്ലാം തന്നെ ഒരു വ്യത്യാസമേ ഉള്ളൂ, അത് വെറു രണ്ട് വർണ്ണം, കായും ഖായും. കവർഗത്തിലെ ഒന്നാമത്തെ അക്ഷരത്തിന്റെയും രണ്ടാമത്തെ അക്ഷരത്തിന്റെയും പൂർവത്തിൽ വിസർഗത്തിന്റെ പകുതി പോലെ എഴുതുന്നതും ഉച്ചരിക്കുന്നതും, അതിന്റെ പേരാണ് ജിഹ്വാമൂലീയം എന്ന് പറയുന്നത്. അതാണ് അടുത്ത് പറയുന്നത്. എന്താണ് ക ഖ ഇതി എഴുതി കാണിച്ചിരിക്കുന്ന പോലെ എന്നാണ്. കഖാഭ്യാം പ്രാഗ്, കാക്കും ഖാക്കും മുന്നിൽ, അർദ്ധവിസർഗ സദൃശ വിസർഗത്തിന്റെ പകുതിയായി എഴുതി കാണിക്കുന്നതും ഉച്ചരിക്കുന്നതും ജിഹ്വാമൂലിയ, അങ്ങനെ ജിഹ്വാമൂലിയ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സ്വപ്നങ്ങളെ കൂടാതെ ഇവിടെ നാല് സ്വപ്നങ്ങളൂടെ പഠിച്ചു. അതിൽ അനുസ്വാരവും വിസർഗവും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഉപത്മാനിയോ ജിഹ്വാമൂലിയോ നമ്മൾ സാധാരണ ഭാഷയിൽ എഴുതാറുമില്ല. ഉച്ചരിക്കാറുമില്ല. മലയാള ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്നുണ്ട് ദുഃഖം, ദുഃഖം. അവിടെ ആ ഖായുടെ മുമ്പിൽ കാണുന്നത് ഈ പറയുന്ന സാധനമാണ്, കാഖ. അതിന്റെ മുമ്പിൽ നമ്മളവിടെ രണ്ട് കുത്തെടുക്കും, വിസർഗമാണ്. അതിനെ നമ്മൾ വേണമെങ്കിൽ ജിഹ്വാമൂലിയമായിട്ട് ഉച്ചരിക്കണം, എഴുതിയും കാണിക്കാം. വിസർഗവും ആകാം. കാരണം അടുത്തിനി പറയും ഇതിൻ്റെ മുമ്പിൽ, ഈ പാക്കും ഭാക്കും മുമ്പിൽ എവിടെയൊക്കെയാണോ ജിഹ്വാമൂലിയവും ഉപത്മാനിയും ഉപയോഗിക്കുന്ന അവിടെ വിസർഗം ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ സാധാരണ ദുഃഖം എന്ന് പറയുമ്പോഴത്തേക്ക് വാസ്തവത്തിൽ അവിടെ ഒന്നും ഉച്ചരിക്കാറില്ലല്ലോ ദുഃഖം. ദു കഴിഞ്ഞിട്ട് അവിടെ ഒന്നുമില്ല, ഖം എന്നാ പറയാം. അവിടെ ഒരു അവ്യക്തമായ ഒരു ഇതുണ്ട്, ദുഃഖ് എന്ന് പറയുന്നു. അതാണ് ഈ പറയുന്ന ജിഹ്വാമൂലിയം. അവ്യക്തമായൊരു ധ്വനി അവിടെയുണ്ട്, അതാണ് ജിഹ്വാ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ദുഹു ദുഹു ഖം അങ്ങനെ ഉച്ചരിക്കാറില്ലല്ലോ. അപ്പൊ വിസർഗമല്ല. എന്നാ അവിടെ ഒരു ഒരു വർണ്ണത്തിനൊരു ചെറിയ ഒരു വ്യത്യാസം വരുന്നുണ്ട്, ദുഃഖം എന്നിങ്ങനെ. ദുഃഖം അവർ പൂ എന്ന് പറയുന്ന ആ ഒരു ഭാവം, അതാണ് ജിഹ്വാമൂലി ഖായുടെ പൂർവത്തിൽ വരുന്നുണ്ട്. അപ്പൊ നാല് സ്വപ്നങ്ങൾ പഠിച്ചു. ഇനി ഇതുപോലെ തന്നെ മറ്റ് ചില സ്വപ്നങ്ങളും അറിഞ്ഞിരിക്കണം. അതാണ് അതിന്റെ മുമ്പിൽ പഠിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ തൊട്ടുമുമ്പിലത്തെ വരി? കാതയോ മാവസാനാഹ സ്പർശാഹ യണോ അന്തസ്ഥാഹ ശല ഊഷ്മാണഹ അചസ്വരാഹ. ഇത് നമുക്ക് ആവശ്യമുള്ള സ്വപ്നങ്ങളാണ്. സന്ധി ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യം വരും, നമുക്ക് പറയേണ്ടി വരും പലയിടത്തും. കാതയോ മാവസാനാഹ എന്ന് പറയുന്ന വർഗാക്ഷരങ്ങൾ തുടങ്ങി പാഭ ബാഭ മാ വരെയുള്ളത് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അഞ്ച് വർഗാക്ഷരങ്ങൾ ഇതിനാണ് പറയുന്നത്. കാതയോ മാവസാന, കായിൽ തുടങ്ങി മാ വരെയുള്ളത്. അപ്പം നമ്മൾ അക്ഷരസമാപനായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കായിൽ തുടങ്ങി മായിൽ അവസാനിക്കുന്ന ഒരു ക്രമവും ഇല്ല അവിടെ. അവിടെ എന്താണ്? കച്ചടത്തപ്പ ഖചടത്തപ്പ കപ്പൈ ശേഷസ്വര, അവിടെ മാ വരുന്നില്ല. കാക്ക് ശേഷം വരുന്ന വേറെയാണ് അവിടെ. അപ്പൊ കാ തുടങ്ങി മാവസാന എന്ന് പറയുന്നത് എന്താണോ, ഇതിൽ നിന്ന് മനസ്സിലാക്കാം പാണിനിക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന വർണ്ണക്രമം ഉണ്ടായിരുന്നു. പാണിനിക്ക് മുമ്പ് തന്നെ ഖാ ഖാ ഖാ ഖാ എന്നുള്ള ഈ വർണ്ണക്രമമാണ് ലോകത്ത് പ്രചരിച്ചിരുന്നത്. പക്ഷെ പാണിനി എന്ത് ചെയ്തു, ഈ ക്രമത്തെ മാറ്റിയിട്ട് പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ക്രമം ഉണ്ടാക്കി. അതാണ് ഐവണ എറിലുക്ക് യോഗങ്ങ യോജിച്ച് ഹയവരടിലാണ് ഞമ്മളെന്ന ഈ ക്രമം വന്നത്. അത് പാണിനി ഉണ്ടാക്കിയ ക്രമമാണ്. അതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കി? പ്രത്യാഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പാണിനി എന്താ പറയുന്നത്, ലോകസിദ്ധമായ ആ ക്രമത്തെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? കാതയോ മാവസാനാഹ, കാ തുടങ്ങി മാവസാനം വരെയുള്ള ആ ശബ്ദങ്ങൾക്ക്. ഇത് നമുക്കറിയാം ഹല്ലുകളാണ്. ഹല്ലെന്ന് വെച്ചാൽ വ്യഞ്ജനാക്ഷരങ്ങൾ. എല്ലാം ഇല്ല വ്യഞ്ജനത്തിൽ, ഇതിനെ വർഗാക്ഷരങ്ങളെന്ന് പറയും. ഇതിന് ഒരു പേര്, പാണിനി സംജ്ഞാപ്രിയനാണ്, പേരുകൾ കൊടുക്കുന്നതിന് വളരെ ഇഷ്ടമുള്ള ആളാണ്. സ്പർശാഹ, സ്പർശം, ഈ പേരും പാണിനി കൊടുത്തതല്ല, പാണിനിക്ക് മുമ്പ് തന്നെ ഈ പേരുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനുവേണ്ടി പാണിനി പ്രത്യേക സൂത്രം ഉണ്ടാക്കാത്തത്. മറ്റു പേരുകളും ഉണ്ടായിരുന്നിരിക്കാം, മുമ്പുണ്ടായിരുന്ന പേരുകൾക്കും പാണിനി സൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഇതിനൊന്നും വേണ്ടി പ്രത്യേക സൂത്രം ഉണ്ടാക്കില്ല. അപ്പൊ കാ മുതൽ മാവരവേല അക്ഷരങ്ങൾക്ക് സ്പർശം എന്ന് പേരുണ്ട്. ഇനി നമ്മൾ മുമ്പോട്ട് പോയിട്ട് എവിടെയെങ്കിലും സ്പർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കൊണം വർഗാക്ഷരങ്ങൾ എന്ന് മനസ്സിലായിക്കൊള്ളു. വർഗാക്ഷരങ്ങളെന്ന് പറയുന്നതിന് പകരം സ്പർശങ്ങളെന്ന് പറയും. ഒരു പേരാണ്, അല്ല അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. പഴയകാലം വേണമെങ്കിൽ അർത്ഥം പറയാം, പക്ഷെ അതിനൊന്നും പ്രാധാന്യമില്ല. ചിലതിനൊക്കെ കഷ്ടപ്പെട്ട് വിത്പത്തിയൊക്കെ പറയും, അതൊന്നും കാര്യമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ശ്രമങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പേരാണ്. അതുപോലെ യണഃ അന്തസ്ഥാഹ, എണ്ണ എന്ന് പറയുന്നത് പാണിനിയുടെ സ്വപ്നയാണ്. എന്തുകൊണ്ട്? അതൊരു പ്രത്യാഹാരമാണ്. എണ്ണ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, യാ വാ ര ല, ഇതാണ് എണ്ണ. അപ്പൊ യാ വാ ര ല എന്നുള്ളതിന് പാണിനി ഒരു സ്വപ്നം കൊടുത്ത് എണ്ണെന്ന് പാണിനി പറയുകയാണ്. ഞാൻ എണ്ണെന്ന് വിളിക്കുന്നതിന് പൂർവാചാര്യന്മാര് പറഞ്ഞിരുന്ന പേരാണ് അന്തസ്ഥാഹ, അന്തസ്ഥങ്ങളെന്ന്. ഒരേ ഒരു ശബ്ദത്തിൽ തന്നെ എത്രയെത്ര പേരുകളാണ് വരുന്നത്. അപ്പൊ നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ അന്തസ്ഥങ്ങളെന്നോ എണ്ണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ യാ വാ ര ല ഇതിനെ മനസ്സിലായിക്കോണം. ഏത് പേരുകളും പറയാം. പാണിനി സൂത്രങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എണ്ണെന്നേ പറയത്തുള്ളൂ, കാരണം അവിടെ മാത്രാലാഭമുണ്ട്. അന്തസ്ഥങ്ങളെന്നും പറയത്തില്ല. നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ എണ്ണെന്നും പറയും, ചിലപ്പോൾ അന്തസ്ഥങ്ങളെന്നും പറയും. ഇനി അടുത്ത് പറയുന്നു, ശല ഊഷ്മാണഹ, ഊഷ്മാക്കളെന്ന് പറയും. ശല്ലിന് ചില വ്യാഖ്യാനിക്ക് ഇത് ഉച്ചരിക്കുമ്പോൾ ശരീരത്തിൽ ചൂട് വരും, അതൊക്കെ വെറുതെയാണ്. ഇത് ഉച്ചരിച്ചൊന്നും പറഞ്ഞ ശരീരത്തിൽ ചൂടൊന്നും വരത്തില്ല. ഊഷ്മാവെന്ന് പറഞ്ഞാൽ ചൂടെന്ന അർത്ഥമുണ്ടല്ലോ, അതുകൊണ്ടാണ് പാണിനി ഈ പേര് കൊടുത്തത്. അതൊക്കെ വെറുതെ ഓരോരുത്തരുടെ ഭാവന. ശാന്ന് ഉച്ചരിച്ചാൽ ചൂടാവും, നഖാന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാലോ അതിനും വലിയ ചൂട് വരണ്ട്. അതൊന്നും കാര്യമില്ല. ചിലർക്ക് എന്ത് കണ്ടാലും അതിനെയൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതിൻ്റെ ഒന്നും കാര്യമില്ല. പ്രാചീന ആചാര്യന്മാർ കൊടുത്തിരുന്ന സപ്ഞകൾ ഊഷ്മാക്കൾ, ഊഷ്മൻ ശബ്ദമാണ്, അതിൻ്റെ ബഹുദിനത്തിലാണ് ഊഷ്മാണഹ എന്ന് പറയുന്നത്. ശലഹ, ശൽ, ശലോ, ശലഹ, അതൊക്കെ ബഹുദിനമാണ്. അത് നമ്മൾ അങ്ങോട്ട് ചെന്ന് പഠിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാവും. ശല്ലുകൾക്ക് ഊഷ്മാക്കൾ എന്ന് പേരുണ്ട്. ഇതൊക്കെ ബഹുദിന രൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്പർശാഹ, വർണ്ണങ്ങൾ ഒരുപാടുണ്ടല്ലോ, കാ തുടങ്ങി മാവസിനുള്ള. അതുകൊണ്ട് സ്പർശവും ഏകവേനത്തിലും പറയാം. സ്പർശാഹ, യണഹ, പലതുണ്ടതുകൊണ്ട് അന്തസ്ഥാഹ. ശലഹ, പലതുണ്ട്, ശൽ, ശലു, ശലഹ, ഊഷ്മാണഹ. പിന്നെ അചഹ, അച്ഛ, അച്ചുകൾക്ക് ഇവരുടെ പേരാണ്. സ്വരാഹ, ഇത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് സ്വരങ്ങൾ. ഇതെവിടെ നിന്ന് കിട്ടിയ പേര്? ഇത് പാണിനിക്ക് മുമ്പ് തന്നെ ആചാര്യന്മാര് സ്വരങ്ങളെന്ന് ഉപയോഗിച്ചിരുന്നു. അത് പാണിനി പറയാണ്, ഞാൻ ഏത് വർണ്ണങ്ങളെയാണോ അച്ഛന്ന് വിളിക്കുന്നത് അതിന് സ്വരങ്ങളെന്ന പേരും ഉണ്ട്. പ്രാചീന ആചാര്യന്മാര് അതിന് സ്വരങ്ങൾ എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ച സപ്നകളെ കൂടാതെയുള്ള സപ്നകളാണ്. ഇത്രയും ഏത് കാദയോ മാവസാനാഹ സ്പർശാഹ ഇണഹ അന്തസ്ഥാഹ ചില ഊഷ്മാണ അചസ്വര, ഇതറിഞ്ഞിരിക്കണം. അന്തസ്ഥങ്ങളെന്ന് പറഞ്ഞാൽ ഏതാണ്? ഏതെന്ന് വെച്ചാൽ അത് എണ്ണാണ് എന്നറിഞ്ഞിരുന്നാൽ മതി. ഊഷ്മാക്കളെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശല്യനാണ്. സ്വരങ്ങളെന്ന് പറയുന്ന ഏതിന്? അച്ഛനെയാണ്. സ്പർശങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? വർഗാക്ഷരങ്ങളാണ്. ഈ കാര്യം നമുക്ക് മുമ്പോട്ട് ആവശ്യമുണ്ട്. പിന്നെ എന്താണ് വരുന്നത്? ജിഹ്വാമൂനിയോ പത്മാനിയോ, അത് ചിഹ്നം കണ്ട് മനസ്സിലാക്കണം. എവിടെയെങ്കിലും എഴുതിയിരുന്നാൽ ഇത് പാഭായുടെ മുമ്പിലാണെങ്കിൽ പത്മാനിയൊന്നും, കാഖായുടെ മുമ്പിലാണെങ്കിൽ ജിഹ്വാമൂനിയൊന്നും മനസ്സിലാക്കും. പിന്നെ അനുസ്വാരവും വിസർഗവും നമുക്കറിയാം, കാരണം അങ്ങനെ ഉം എന്ന് ഉച്ചരിക്കുന്ന അനുസ്വാരമാണ്, ഹ എന്ന് ഉച്ചരിക്കുന്ന വിസർഗമാണെന്ന് മനസ്സിലാക്കും. അപ്പൊ ഇത്രയും സപ്നകള് തുല്യാസ്യ പ്രയത്ന സവർണം എന്ന് പറയുന്ന സൂത്രം മനസ്സിലാക്കി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം വരും. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ ആ സൂത്രം മനസ്സിലാക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ളതാണ് സ്ഥാനങ്ങൾ, സ്ഥാനങ്ങളും പ്രയത്നങ്ങളും. അപ്പൊ ആ സൂത്രം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ഥാനങ്ങളും പ്രയത്നങ്ങളും മനസ്സിലാക്കണം. എന്നാലേ സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാവും. നേരത്തെ നമ്മൾ വിളിച്ചല്ലോ, എന്താണ് ആദ്യം? ഹനന്ദ്യം ആദരന്തിന സഹേത പ്രത്യാഹാരം ഉണ്ടാക്കി പിന്നെ രൂപിപ്പിച്ച്. അതുപോലെ എഴുതിയിരിക്കുന്ന കർമ്മത്തിനല്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. തുല്യാസ്യ പ്രയത്നം സവർണം എന്ന് പറയുന്ന സൂത്രം മനസ്സിലാക്കണമെങ്കിൽ സ്ഥാനവും പ്രയത്നവും മനസ്സിലാക്കണം. സ്ഥാനവും പ്രയത്നവും മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ സജ്ഞകളെല്ലാം മനസ്സിലാവണം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു? ആദ്യം ഈ സ്വപ്നങ്ങൾ മനസ്സിലാക്കുന്നു, അത് കഴിഞ്ഞ് സ്ഥാനവും പ്രയത്നവും മനസ്സിലാക്കുന്നു, അത് കഴിഞ്ഞ് തുല്യാസ പ്രയത്ന സവർണം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമാവും. അല്ലെങ്കിൽ ആ സൂത്രം മനസ്സിലാക്കില്ല. അതിൽ ഇനി സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നു നോക്കുക. ആ കൂ വിസർജനീയാനാം കണ്ഠ, ഓരോ വർണ്ണങ്ങളുടെയും സ്ഥാനം പറയുകയാണ്. ഇതിനും പാണിനി സൂത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പാണിനീയ ശിക്ഷയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനടുത്ത് കൂടെ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ ഇട സ്ഥാനം കണ്ഠമാണ്. കു എന്ന് പറഞ്ഞാൽ കവർഗം. പാണിനിക്ക് മുമ്പുള്ള ആചാര്യന്മാര് കവർഗം എന്ന് പറയുന്നതിന് ശേഷം കു എന്ന് പറഞ്ഞിരുന്നു. അത് പാണിനി ഇവിടെ പറഞ്ഞിരിക്കുന്നു. പൂർവാചാര്യന്മാരോട് വളരെ ആദരവുണ്ടായിരുന്ന ആളാണ് പാണിനി. അതുകൊണ്ട് പൂർവാചാര്യന്മാർ ഉപയോഗിച്ചിരുന്ന സപ്നകൾ പാണിനി ഉപയോഗിച്ചു. പൂന്ന് വെച്ചാൽ കവർത്തും. അതിനും പാണിന് സൂത്രമൊന്നും വിധിച്ചിട്ടില്ല. കോ എന്ന് പറഞ്ഞാൽ കവർഗമാണ്, അതിന്റെ ആവശ്യമില്ല. വൈയാകരണന്മാരുടെ ഇടയിൽ അന്നതൊക്കെ വളരെ പ്രചരിച്ചിരുന്നു. അതുകൊണ്ടാണ് എന്നുവെച്ചാൽ അതുകൊണ്ടാണ് ശിക്ഷയിൽ കൂ എന്ന് പറഞ്ഞത്. അതുകൂടെ വരദരായ പണ്ഡിതരുടെ കൂടെ എടുത്തഴിഞ്ഞു. കൂന്ന് വെച്ചാൽ കവർഗം. പിന്നെ ഹ വിസർജനീയം എന്ന് വെച്ചാൽ വിസർഗത്തിന്റെ മറ്റൊരു പേരാണ് വിസർജനീയം. വിസർഗം അർത്ഥമൊന്നും തന്നെ. അപ്പൊ അകാരം ആ വർണ്ണം എന്ന് പറയണം. അപ്പൊ അതിന്റെ 18 ഭേദങ്ങളും വരും. നമ്മളിപ്പോ 18 ഭേദം പഠിച്ചല്ലോ. പിന്നെ എവിടെയെങ്കിലും ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 18 ഭേദം ഗ്രഹിക്കാം. ആവശ്യമില്ലെങ്കിൽ ഉണ്ടെന്ന് മനസ്സിലാകും. ചുരുങ്ങിയ പക്ഷം ആ ഹ്രസ്വവും ദീർഘവും ആണെങ്കിൽ പുളിതമെന്നോ അങ്ങനെ മനസ്സിലാകും. അപ്പൊ ആ എന്ന് വെച്ചാൽ കവർഗം, ഹകാരം, വിസർഗം, ഇതിന്റെ എല്ലാം സ്ഥാനം കണ്ഠമാണ്. അത് വർണ്ണ ഉത്പത്തി സ്ഥാനം നമ്മുടെ വാക്യകത്ത് ആണ്. കണ്ഠത്തിൽ നിന്നാണ്. കണ്ഠം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഇതിനെയാണ് കണ്ഠം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ തൊണ്ടാന്ന് പറയും, അതാണ് കണ്ഠം എന്ന് പറയും. കഴുത്ത് ആ അവിടെ കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. ആ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടാണ് നോക്കുന്നത്. ക അവിടെ, പിന്നെ ഹ ഉള്ളിൽ നിന്നാ വിസർഗം. അങ്ങനെ ഇതൊരു പഴയ ഒരു രീതി. അഗുഹ വിസർജനീയാനാം കണ്ഠ, ഇതിന്റെയൊക്കെ സ്ഥാനം, ഇത് ഈ വർണ്ണങ്ങളുടെ സ്ഥാനം ഏതെന്നാണ് പറയുന്നത് പ്രത്യേകം. ഇതിന്റെ സ്ഥാനം കണ്ഠമായതുകൊണ്ട് ഇതിനൊരു പുതിയൊരു പേരുകൂടെയുണ്ട്, കണ്ഠ്യങ്ങളെന്ന് പറയും. ആക്കും കവറത്തിനും ഹകാരത്തിനും വിസർഗത്തിനുമുള്ള മറ്റൊരു പേരാണ് സംജ്ഞയാണ് കണ്ഠ്യം. കണ്ഠ്യങ്ങൾ എന്തുകൊണ്ട്? ഇതിന്റെ സ്ഥാനം കണ്ഠമായതുകൊണ്ട്. ഒരേ വർണ്ണങ്ങൾക്ക് തന്നെ എത്രയോ പേരുകളാണ്. ആക്കിപ്പോ എന്തെല്ലാം പേര് വന്നു? അച്ഛന്ന് പറഞ്ഞാൽ അത് വരും, അല്ലെന്ന് പറഞ്ഞാൽ അത് വരും, അട്ടെന്ന് പറഞ്ഞാൽ അകാരം വരും, അണ്ണെന്ന് പറഞ്ഞാൽ വരും. എത്രയോ പേര്. വർഷമെന്ന് പറഞ്ഞാൽ, ദീർഘമെന്ന് പറഞ്ഞാൽ, പ്ലുതമെന്ന് പറഞ്ഞാൽ, അനനാസികം, അനനാസ്, ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് പറഞ്ഞാൽ ചസ്വരാഹ, സ്വരം എന്ന് പറഞ്ഞാൽ അതിനെ എടുക്കാം. ഇനിയിപ്പോ പറയുന്നു കണ്ഠ്യം എന്ന് പറഞ്ഞാലും അതിനെ എടുക്കാം. അങ്ങനെ ഒരു വർണ്ണം തന്നെ നാനാസംജ്ഞകൾ. അത് ചില സംജ്ഞകൾ പാണിനി വിധിച്ചത്, ചില സംജ്ഞകളെല്ലാം പ്രാചീന കാലത്തെ പ്രചരിച്ചു. ഹർസവും ദീർഘമൊക്കെ പ്രാചീന കാലത്തെ ഉള്ളത് തന്നെ. പക്ഷെ അത് ആ പ്രാചീന സൂത്രങ്ങളെ പാണിനി എടുത്തു. അതും പ്രാചീന സൂത്രങ്ങളാകാനേ വഴിയുള്ളൂ. പാണിനി തന്റെ സൂത്രങ്ങളിൽ പ്രധാനമെന്ന് തോന്നിയത് കൊണ്ട് പ്രാചീന സൂത്രങ്ങളെ എടുത്തു. പിന്നെ നമ്മളിങ്ങനെ ഒരു കഥയൊക്കെ പറയും, കോഴിഭൂമിയ കഥയൊക്കെ പറയും. കൂടുതലും പ്രാചീന സൂത്രങ്ങളാകാനാണ് സാധ്യത. പാണിനിക്ക് മുമ്പ് തന്നെ ആ സൂത്രങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ പാണിനിയുടെ നിയമങ്ങൾ ആ സൂത്രത്തിൽ ശരിക്കും പാലിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രാചീന സൂത്രങ്ങളെന്ന് കരുതുന്നതാണ് സൗകര്യം. അതെന്തോ ആയിക്കൊള്ളട്ടെ, പാണിനി കുറെ സംജ്ഞകൾ വിധിച്ചു, കുറെ പ്രാചീന സംജ്ഞകളും ഉണ്ട്. ഈ സംജ്ഞകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മുമ്പോട്ട് സന്ധി ചെയ്യുന്നിടത്ത് ആവശ്യം വരും. അഗുഹ വിസർജനീയാന കണ്ഠ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കും. ആയുടെയും കവർഗത്തിന്റെയും ഹകാരത്തിന്റെയും വിസർഗത്തിന്റെയും സ്ഥാനം കണ്ഠമാണ്.